തോർലി എന്ന് പറയുന്ന സൂത്രത്തിൽ നമ്മൾ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ എഴുതിയത്? തദ്ലുനാദി തവർഗം, തവർഗത്തില് തദ് അതിന്റെ പരത്തിൽ ലുനാദിയുടെ ലയിരിക്കുന്നു. തദ്ലുനാദി തവർഗത്തിന് ലകാരം പരവരിക്കുന്നു. ലകാരം ഇരിക്കുമ്പോഴേ സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ. പരത്തിന്റെ സവർണം വന്നു, തല്ലുനാദി എന്ന് വന്നു. പിന്നെ അവിടെ തദ്ദെന്ന് പറയുന്നതാണ് ദകാരാന്ത ശബ്ദമാണ്. അവിടെ ജലാഞ്ചശ്വന്തി വരാം. തദ് വന്നാൽ ദ് എന്ന വരും. അടുത്തത് മഹാൻ ലിഖതി, തവർഗത്തിൽ നകാരമാണ്, പരത്തിലായിരിക്കുന്നു. തവർഗത്തിൽ ലകാരം പരവിരിക്കുന്നു, പൂർവ്വത്തിൽ ലകാരം വന്നു. ഇവിടെ നകാരം അനുനാസികമാണ്, മുഖനാസിക വചന അനുനാസിക അനുനാസിക സംജ്ഞയുണ്ട് അതിന്. അതുകൊണ്ട് ലകാരത്തിൻ്റെ സവർണമായ ലകാരം അനുനാസികം വന്നു, മഹാൻ ലിഖതി എന്ന് വന്നു. അതാണ് ഇവിടുത്തെ ജഗത്ത് ലീയത. ഇവിടെ ജഗത്ത് എന്ന് പറയുന്ന തകാരാന്ത ശബ്ദമാണ്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. തദ്ദെന്ന് പറയുന്നത് ദകാരാന്തമാണ്, ജഗത്ത് തകാരാന്തമാണ്. ഇതൊക്കെ നമുക്ക് ആ ശബ്ദത്തെ കുറിച്ചുള്ള പരിചയം കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ലീത എന്നിരിക്കുന്നു. ഇവിടെ എന്ന് വരുന്നു, ആദ്യം ജലാഞ്ചശ്വന്തി വരുന്നു. കാരണം അത്ത് എന്ന് പറയുന്നത് ജല്ലിൽ പെടുന്നതാണ്. ജപഞ്ഞ് ഘടദേശ് ജപഘടദേശ് അപ്പോൾ വർഗാക്ഷരങ്ങളിൽ അനുസ്വാരങ്ങൾ ഒഴികെയുള്ളതെല്ലാം ജല്ലിൽ പെടും. പിന്നെ ശശസഹ, ആ ജലിൽപ്പെട്ട തകാരത്തിന് എന്ത് വരുന്നു? ജസ് വരുന്നു, ജപഘടദേശ്. അപ്പോൾ സ്ഥാനസ്വാമ്യം കൊണ്ട് ഋത്തുലസാന ദന്ത ദന്തസ്ഥാനസ്വാമ്യമുള്ള ദകാരം വന്നു. ജഗത്ത് ലീയത, ദകാരം വരത്തിട്ടിരിക്കുന്നുണ്ട്. അവിടെ പരസവർണം വരുന്നു, ജഗല്ലീയത. അടുത്ത് തുഷ്ടുഭ് എന്ന് പറയുന്ന ഒരു ഛന്ദസ്സിന്റെ പേരാണ്. അനുഷ്ടുഭ് തുഷ്ടുഭ് എന്നൊക്കെ പറയുന്ന പോലെ ലീയത എന്നിരിക്കുന്നത് ഭകാരാന്തത്തിനൊരു ഉദാഹരണത്തിന് വേണ്ടി എടുത്തതാണ്. അവിടെ എന്തുവരുന്നു? ജലം ജശവന്തി പദത്തിന്റെ അന്ത്യമാണ്, ജല്ലിൽ പെടുന്നതാണ് ഭകാരം. ജസ്സിലാണ് ജപകട ദശ് ബകാരം. അവിടെ ഉപപത്മാനിയാനം ഓഷ്ടു ഓഷ്ടസ്ഥാനസ്വാമ്യമുണ്ട്. ഭകാരത്തിന്റെ സ്ഥാനത്ത് ബകാരം വന്നു. തുഷ്ടുഭ് ലീയത എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെ തവർഗത്തിനാണെങ്കിലേ പരസവർണം വരൂ. ഇവിടെ പരത്തിലുള്ള കാരം ഉണ്ടെങ്കിലും തവർഗം ഇല്ല, അതുകൊണ്ട് പരസവർണം വരുന്നില്ല. തുഷ്ടുഭ് ലീയത്തെ എന്ന് വരുന്നു. അടുത്ത് ഗുപ്പ്, ഗുപ്പുരക്ഷണ എന്ന് പറയുന്നത് ധാതുവിൽ നിന്നു കിബന്ധ രൂപമാണ്. ഗുപ്പുരക്ഷകൻ ഗുപ്പ് എന്ന് വരുന്നു, രക്ഷിക്കുന്നവൻ ലീയത്തെ. ഇവിടെ എന്താണ്? പവർഗമാണ്, ഉപോപത്മാനിയാനോ ഓഷ്ടോ ഓഷ്ടമാണ്. അതിന് ജലാഞ്ജസോ അന്തേ പ്രകാരം വരുമ്പം ജ ബ ഗ ഡ ദശ് ബ്, കാരണം അവിടെ ജ ബ ഗ ഡ ദ ഇത് അഞ്ചെണ്ണം, ച ച ജ മൂന്ന്, വർഗത്തിൽ മൂന്നാണ്, മൂന്നാമത്താണ്. അപ്പോൾ ജസ്തും വരിക എന്ന് പറഞ്ഞാൽ വർഗാക്ഷരങ്ങളിൽ മൂന്നാമത്തെ വരും, അത് അവിടത്തോളം. ചർത്തും വരിക എന്ന് പറഞ്ഞാൽ വർഗാക്ഷരങ്ങളിൽ ഒന്നാമത്തെ വരും. ഇവിടെ ജസ്തുമാണ് വർഗാക്ഷരത്തിൽ മൂന്നാമത്തെ വന്ന് ഗൂപ്പ് ലീയ. ഇവിടെ എന്താണ്? പരത്തിൽ അകാരമുണ്ട്, പക്ഷെ പൂർവ്വത്തിൽ തവർഗത്തിൽപ്പെട്ടതല്ല, അതുകൊണ്ട് പരസവർണം വരുന്നില്ല. ഗുബ് ലീയത്തെ. ഇപ്പൊ തോർലിയിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ പരസവർണമാണ് വിധിച്ചത്, പക്ഷെ ചിലപ്പോൾ അവിടെ പൂർവ്വത്തിലിരിക്കുന്ന ശബ്ദത്തിന് ജസ്തും വരാം. ജലാഞ്ചശോ അന്തേ, അത് വന്നതിന് ശേഷമേ പിന്നെ തോളി പ്രവർത്തിക്കത്തുള്ളൂ. കാരണം ജലാഞ്ചശോ അന്തേ എന്ന് പറയുന്ന പൂർവവും തോർലി എന്ന് പറയുന്ന പരവുമാണ്. ത്രിപാദിയിൽ പൂർവപൂർവ സൂത്രങ്ങൾ പ്രവർത്തിച്ച് പരസൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ, അപവാദ സ്ഥലങ്ങൾ ഒഴികെ എന്നിവിടെ ചേർത്തോളണം. അതിന്റെ ഉദാഹരണം വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ പൂർവസൂത്രം പ്രവർത്തിച്ചു, പരസൂത്രം പ്രവർത്തിച്ചു, ലീയതേ എന്നും. അടുത്തേതാണ് അഗ്നിമത്. അഗ്നിമഥനം ചെയ്യുന്നവൻ അഗ്നിമത് ലീയതേ. ഇവിടെ എന്താണ് ധാവെന്നും ജലാഞ്ജസു അന്തേ. ധാ എന്ന് പറയുന്നത് ചല്ലിപ്പെടുന്നതാണ്. ജപകട ദശ് ധകാരം വരുന്നു. ഇടത്തുള്ള സാന ദന്ത, ദന്താസ്ഥാന സാമ്യം കൊണ്ട്, ദന്തസ്ഥാന സാമ്യം കൊണ്ട് അഗ്നിമത്ത് ലീയതേ തവർഗത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ട് തോർലി പ്രകാരം പരസവർണം വന്നു അഗ്നിമൽ ലീയതേ. ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. പിന്നെ വാക് ഇച്ഛതി. വാക്ക് എന്ന് പറയുന്ന ശബ്ദമാണ്, പ്രകാരാന്തമാണ്. ഇവിടെ ഇവിടെ പരത്തിൽ ഇച്ഛതി എന്നിരിക്കുന്നു. ഇവിടെ എന്ന് വരുന്നു ആദ്യം ജലാഞ്ജസു അന്തേ. ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പദാന്തത്തിലാണ് ആദേശം വരുന്നത്. സുപ്തിങ്ങന്തം പദം എന്നുള്ള സൂത്രപ്രകാരം ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും പദങ്ങളാണ്. അതുകൊണ്ട് ആ പദങ്ങളുടെ അവസാനം ഇരിക്കുന്ന ശബ്ദങ്ങൾ പദാന്തങ്ങളായി കൊണ്ട് പദാന്തങ്ങൾക്കാണ് ഇവിടെ ജസ്തുവും വരുന്നത്. പദാന്തം എങ്ങനെ വരുന്നു എന്നും ശ്രദ്ധിച്ചോളൂ. ഈ പദങ്ങളെല്ലാം തന്നെ സുപ്തിങ്ങന്തം പദം എന്നുള്ള സൂത്രം കൊണ്ട് പദങ്ങളായി പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന ഇതെല്ലാം അവസാന വർണ്ണങ്ങൾ പദാന്തങ്ങളായി സുപ്തിങ്ങന്തം പദം എന്നുള്ളത് വിശദമായി നമ്മൾ ഇനി വരുമ്പോൾ പഠിക്കും. വാഗ് ഇച്ഛതി. അടുത്ത് ഇത് നമ്മൾ നേരത്തെ പഠിച്ച് എന്നാ വിട്ടുപോയതാണ്. സൂധി ഉപാസ്യന്നിരുന്നു. അവിടെ എന്ത് ചെയ്തു എണ്ണു എന്ന ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അവിടേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല. ഉപാസ്യന്നിരുന്നു. ധകാരത്തിന്റെ പരത്തിൽ ധകാരമിരിക്കുന്നു. ധകാരമിരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു അവിടെ അനച്ചിച്ച സൂത്രം പറയുന്നു. അച്ഛന്റെ പരത്തിലിരിക്കുന്ന യരന് ദിത്വം വരും. അനച്ചി, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ച് പരേ നഭവതി. അനച്ചി എന്ന് പറഞ്ഞാൽ അച്ച് പരേ നഭവതി. കിന്ന ഭവതി? ദിത്വം നഭവതി. അച്ച് പരമിരിക്കുമ്പോ ദിത്വം വരത്തില്ല. അച്ച് എന്തിന്റെ പരത്തിലിരിക്കുമ്പോ? ഏരിന്റെ പരത്തിലിരിക്കുമ്പോ. കസ്മാത് പരേന ഭവതി? ഏതിന്റെ പരത്തിലിരുന്നാൽ വരത്തില്ല? വരുന്നു എര പരേന ഭവതി. എരിന്റെ പരത്തിൽ, എരിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ കിന്ന ഭവതി? ദിത്വം ന ഭവതി എന്നാണ്. അപ്പൊ അനച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അച്ചി പരേന ഭവതി എന്നുള്ള അർത്ഥം വരുന്നത്? കാരണം ഇത് നിഷേധമാണ്. അനച്ചി എന്ന് പറയുന്നിടത്ത് നകാരം, നകാരത്തിന് ഇവിടെ നഞ്ഞെന്ന് പറയും. വ്യാകരണ പ്രക്രിയയിൽ നമ്മൾ നഞ്ഞെന്ന് പറയും. കാരണം നകാരത്തിലൊരു ഞകാരമുണ്ട്, അതിത്തായി ലോപിച്ചു പോയി. എന്നാൽ അതുകൊണ്ട് നമ്മൾ അതിനെ നഞ്ഞെന്ന് പറയും. അപ്പോൾ അനച്ചി എന്ന് പറയുന്നിടത്ത് നഞ്ഞ് സമാസം എന്ന് പറയും. അതായത് അച്ഛെന്ന് പറയുന്നിടത്തും നായും തമ്മിൽ സമാസം വന്നു. അതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ന അച്ച് അനച്ച് അങ്ങനെ വന്നു. ന അശ്വ അനശ്വഹ എന്ന് പറയുമ്പോൾ ന അശ്വ അനശ്വ, അതായത് അങ്ങനെ വ്യത്യാസമുണ്ട്. ന ബ്രാഹ്മണ അബ്രാഹ്മണ എന്ന് വരും. അൻബ്രാഹ്മണ അനബ്രാഹ്മണ എന്ന് വരത്തില്ല. ന ബ്രാഹ്മണ, എന്തുകൊണ്ട്? ബ്രാഹ്മണ ശബ്ദം ഹലാദിയാണ്. പക്ഷെ അശ്വ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അജാദിയാണ്. അശ്വ അച്ഛാണ് ആദ്യത്തിൽ. അതുകൊണ്ട് അവിടെ നഞ്ഞുമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ അനശ്വഹ അനജി ഇങ്ങനെ അന്നെന്ന് വരും. എന്നിട്ട് വ്യത്യാസം ഇവിടെ അനുചി എന്ന് പറയുന്നിടത്ത് ഒരു സമസ്തപദം, സമാസം വന്നു കഴിഞ്ഞാൽ അനപ്രിയത് സമസ്തപദം എന്ന് പറയും. ഒന്നിൽ കൂടുതൽ പദങ്ങൾ സമാസിക്കുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ അതിനെ സമസ്തം എന്ന് പറയും. സമസ്തപദം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് പദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അനച്ച് എന്ന് പറയുന്നത് ഒന്ന്, ന, അതൊരു പദമാണ്, അത് അവ്യയമാണ്, പക്ഷെ പദമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവ്യയങ്ങളെല്ലാം പദങ്ങളുമാണ്, കാരണം അവ്യയങ്ങൾക്കും പ്രാതിപത്യ സംജ്ഞയുണ്ട്. അത് നമ്മളിനി പഠിക്കും. എന്താണ് അന്ന് സൂവരും അവ്യാദാസുക അനുഭവിച്ചു പ്രത്യ ലോകയെ പ്രത്യ ലക്ഷണം എല്ലാം ഇനി പഠിക്കുന്നതാണ്, ഞാൻ പറയുന്നതാണ്, നിങ്ങൾ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ പദസംജ്ഞയുണ്ട്. ഇത്ര മാത്രം ഇവിടെ മനസ്സിലാക്കുക, നാന്ന് പറയുന്ന ഒരു പദമാണ്, അച്ഛന്ന് പറയുന്ന പദമാണ്, രണ്ടും കൂടി സമാസം ചെയ്ത് അനച്ചെന്ന് വന്നു. അതിന്റെ സപ്തമിയിൽ അനച്ചി എന്ന് വന്നു. ഇവിടെ നാന്ന് പറയുന്ന നിഷേധാർത്ഥത്തിലാണ്. അപ്പൊ നിഷേധം വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത്. അചി പരേ ന ഭവതി, അച് പരേ യരഹ, അച്ചി പരേ ദിത്വം ന ഭവതി. ഈ അർത്ഥം എങ്ങനെ കിട്ടുന്നതിന് ഇവിടുത്തെ നിഷേധം, നഞ്ഞിന്റെ അർത്ഥം നിഷേധമായതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. ഈ നിഷേധത്തിന് പ്രസജ്യ പ്രതിഷേധം എന്ന് പറയും. പ്രസജ്യ പ്രതിഷേധം പലയിടത്തും ആവശ്യമായി വരുന്ന കാര്യമാണ്, അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ നിഷേധം എന്ന് പറയുന്നത് പ്രസജ്യ പ്രതിഷേധം. പ്രസജ്യ പ്രതിഷേധം എന്ന് വെച്ചാൽ നിഷേധം തന്നെ. വേദം പറയുന്നു സുരാം ന പിബേത്, ഇന്നപ്പ് വേദം എന്ന് വെച്ചാൽ കുടിക്കരുത്. എന്ത് കുടിക്കരുത്? സുരാം, മദ്യം. മദ്യം കുടിക്കരുതെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. മാ ഹിംസ്യാ, നിഷേധാർത്ഥത്തിനാണ്. ഹിംസിക്കരുത്, ഒന്നിനെ ഹിംസിക്കരുത്. എന്നപ്പ് വേദം എന്ന് പറയുന്നത് എന്താണ്? നഞ്ഞെന്ന് പറയുന്നത് പിബേദം എന്ന് പറയുന്ന ക്രിയയുമായിട്ട് അന്വയിക്കുന്നു. എന്ന പിബേദം എന്ന് പറഞ്ഞാൽ കുടിക്കരുത്, നിഷേധമാണ്. കുടിക്കരുത് എന്ന് പറഞ്ഞാൽ കുടിക്കരുത് എന്ന് തന്നെ, അതിൽ പിന്നെ വേറെ ഭേദഗതിയൊന്നുമില്ല, അത് അരുത് എന്നാണ്. അങ്ങനെ നഞ്ഞ് നിഷേധാർത്ഥത്തിലുള്ള നപാരം ക്രിയയോട് നേരിട്ട് അന്വയിച്ച് നിഷേധത്തെ പറയുന്നതിനാണ് പ്രസജ്യ പ്രതിഷേധം എന്ന് പറയുന്നത്. പ്രസജ്യ പ്രതിഷേധത്തിൽ എന്തുവരും? നഞ്ഞ് ക്രിയയോട് നേരിട്ട് അന്വയിക്കും, പൂർണമായ നിഷേധത്തെ പറയും, അരുത് എന്ന് പറയും. നിഷേധം, നിഷേധമാണ്, നിഷേധം അല്ല, നിഷേധം. നിഷേധാർത്ഥ സുരാം ന പിബേത്, മാറ്റണം, ന പിബേത് വേറെ പദമാണ്. ക്രിയയും നാമുമായിട്ട് സാധാരണഗതി സമാസം വരത്തില്ല, അത് വേറെ വേറെ ശബ്ദങ്ങളാണ്. നിഷേധം. അപ്പൊ ഇതിന് പ്രതിഷേധം ദാല്ല. പ്രതിഷേധം നിഷേധം ദാവേണ. ഇവിടേക്ക് എന്ത് വരുന്നു? ക്രിയയോട് നഞ്ഞനെ നേരിട്ട് അന്വേഷിച്ച അതിനെ പ്രസജ്യ പ്രതിഷേധം എന്ന് പറയും. ഇവിടെ പറയുന്നു ദിത്വം ന ഭവതി, ന എന്ന് പറയുന്നു ഭവതി ക്രിയയോട് അന്വേഷിച്ച്, അതുകൊണ്ടാണ് അത് പ്രസജ്യ പ്രതിഷേധം. അരത്ത് ഇവിടെ ആ നിഷേധമാണ്. ഈ ഒരു നിഷേധത്തെ എടുക്കുന്നതുകൊണ്ട് എന്താ ഇവിടെ ഗുണം? അനച്ചിച്ച അച്ച് പരമിരിക്കെ ദിത്വം വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല. ഇനി ഹല് വരവിരുന്നാലോ? അതിനെ കുറിച്ച് കൂടെ ഒന്നും പറയുന്നില്ലല്ലോ. വരാം, ഹല് പരമില്ലെങ്കിലോ വരാം. അതാണ് ഇതിന്റെ ഗുണം. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, അച്ച് പരമിരുന്നാൽ വരത്തില്ല. ഹല്ലിന്റെ കാര്യം ഇവിടെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് പരത്തിൽ ഹല്ല് ഇരുന്നാലും വരാം, ഹല്ല് ഇരുന്നില്ലെങ്കിലും വരാം. എന്ത് സംഭവിക്കാം? ആണ് പ്രസജ്യ പ്രതിഷേധത്തിന്റെ ഗുണം. അതാണ് അത്, നിഷേധം മാത്രം. അച്ചിരിക്കേ ദിത്വം വരത്തില്ലെന്ന് പറഞ്ഞാൽ അച്ചിരിക്കേ വരത്തില്ല. ഹല്ലിരുന്നാലോ? അത് ചോദിക്കേണ്ട കാര്യമില്ല. അച്ചിരിക്കേ വരത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. ഹല്ലിരിക്കേ വരികയോ വരിയില്ലയോ അതൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഹല്ലിരുന്നാലും വരാം ദിത്വം, ഹല്ലിരുന്നില്ലെങ്കിലും വരാം. അതാണ് പ്രസജ്യ പ്രതിഷേധത്തിന്റെ ഗുണം. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഇനി വേറൊരു നിഷേധം കൂടെയുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അങ്ങനെ പറയും പര്യുദാസം. ഭാഷത്തിലും മറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് വരും, പല ഭാഗത്തും വന്നിട്ടുണ്ട്. പര്യുദാസം, പര്യുദാസം, അത് വേറൊരു നിഷേധമാണ്. പര്യുദാസമായതിന് പര്യുദാസം നിഷേധം. പരിദാസ നിഷേധം എവിടെയാണ് വരുന്നത്? പറയണം അനശ്വം ആനയ, അനശ്വം ആനയ. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ. ഒരു മൈതാനത്തില് ആന, കുതിര, കഴുത, ഇങ്ങനെ കുറെ ജീവികളുണ്ട്. അപ്പൊ അവിടെ നിന്ന് രാജാവ് മന്ത്രിയോട് പറയുകയാണ് അനശ്വം ആനയ എന്ന് പറയും. ആ മൈതാനത്തിൽ നിന്ന് അനശ്വം ആനയ എന്ന് പറഞ്ഞു. അനശ്വം എന്ന് പറഞ്ഞാൽ അപ്പൊ അർത്ഥം എന്തുവരും? കാരണം അവിടെ അശ്വമുണ്ട്, ഗജമുണ്ട്, ഗർദഭം കഴുതയുണ്ട്, പലതുമുണ്ട്. അനശ്വം ആനയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര ഒഴികെയുള്ളതിനെ കൊണ്ടുവരാനാണ്. അനശ്വം എന്ന് പറഞ്ഞാൽ എന്താണോ, അപ്പൊ അർത്ഥം എന്താണ്? കുതിര ഒഴികെയുള്ളവ എന്നർത്ഥം കിട്ടി. അവിടെ കേവലം നിഷേധം മാത്രമല്ല, അശ്വത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, അശ്വത്തിൽ നിന്ന് ഭിന്നമായി അശ്വത്തിന് സദൃശമായതിനെ ഗ്രഹിക്കാൻ പറയണം. അശ്വത്തിൽ നിഷേധമാണ്. അനശ്വം എന്ന് പറഞ്ഞാൽ നഞ്ഞും അശ്വശബ്ദവുമായിട്ട് നിഷേധമാണ്, സമാസം വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിഷേധത്തിനൊരു വിശേഷാർത്ഥമുണ്ട്. എന്താണോ അനശ്വം എന്ന് പറഞ്ഞാൽ അശ്വഭിന്ന അശ്വസദൃശ എന്നർത്ഥം. അശ്വഭിന്ന അശ്വസദൃശ, അതാണ് അനശ്വം. അശ്വത്തിൽ നിന്നും ഭിന്നമായതും അശ്വത്തിന് സദൃശവുമായതേതോ അത്. അപ്പോൾ മൈതാനത്ത് നിന്ന് അനശ്വത്തെ കൊണ്ടുവരാൻ പറഞ്ഞാൽ അശ്വത്തിൽ നിന്ന് ഭിന്നമായതേത്? ആന, ഗർദഭം, കഴുത, ഇതല്ല. അവ അശ്വത്തിന് സദൃശവുമാണ്. എന്തുകൊണ്ട്? അശ്വം മൃഗമാണ്, അതും മൃഗമാണ്. അപ്പോ എന്താ അനശ്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അശ്വത്തിൽ നിന്ന് ഭിന്നമായതും അശ്വത്തിന് സദൃശവുമായ മൃഗങ്ങൾ അതിനെ എടുക്കും. അങ്ങനെ ഒരർത്ഥം എടുക്കുമ്പോൾ ഇവിടെ കേവലം നിഷേധമല്ല അർത്ഥം. ഇത് പല സ്ഥലത്തും പദങ്ങളുടെ അർത്ഥത്തെ നിർണയിക്കുന്നിടത്ത് ഇതിന്റെ സഹായം വേണ്ടി വരും. ഇത് മാത്രമല്ല, ഈ നഞ്ഞിനെ സംബന്ധിച്ച് വേറെയും നിയമങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് വരുമ്പോൾ പഠിക്കും. നിഷേധത്തെ സംബന്ധിച്ച് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നിഷേധം മാത്രം, മറ്റിടത്ത് അങ്ങനെയല്ല. നിഷേധിക്കുന്നതിലൂടെ നിഷേധ ഭിന്നമായ മറ്റൊന്നിനെ ഗ്രഹിക്കണം. അതിന് ഭാഷകാരൻ പറയും നഞ്ഞ് ഇവയുക്തേ അന്യസദൃശേ തഥാഹി അർത്ഥഗതി. നഞ്ഞച ഇവച യുക്തേ, നഞ്ഞിനോടും ഇവ ശബ്ദത്തോടും യോജിച്ച് ശബ്ദങ്ങൾ വരുമ്പോൾ നഞ്ഞെന്ന് പറഞ്ഞാൽ നക്കാരം. പറയുന്നു രാമ ഇവ ശൂര, രാമനെ പോലെ ശൂരൻ എന്ന് പറയുന്നു. രാമനെ പോലെ ശൂരനാണ് ആര്? ദിലീപ. ദിലീപനെ കുറിച്ച് പറയുന്നു, രാമനെ പോലെ ശൂരനാണ് ദിലീപൻ. അപ്പോൾ ഇവ ശബ്ദം ചേർന്ന് കഴിഞ്ഞാൽ എന്തർത്ഥം കിട്ടും? അതുപോലെ ഇവ ശബ്ദം ഏതെങ്കിലും ഒരു ശബ്ദത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ അതുപോലെ എന്നർത്ഥം കിട്ടും. രാമ ഇവ ശൂര ദിലീപ, രാമനെ പോലെ ശൂരനാണ് ദിലീപൻ. നഞ്ഞ് ഇവയുക്തേ വേണ്ട, നഞ്ഞ് ഇവയുക്തേ എന്താണ് എഴുതിയത്? എഴുതി ഇവിടെ കാണുന്നില്ലല്ലോ എഴുതിയത്. കേട്ടില്ല. നഞ്ഞ് ഇവയുക്തേ, നഞ്ഞ് നക്കാരം. ആ ഇവിടെ നഞ്ഞ് നക്കാരം, നഞ്ഞ് ഇവ, അത് വേറെ. ഈ പറഞ്ഞിരിക്കുന്ന വേറെ രണ്ട് രണ്ട് കാര്യമാണ്. അത് നഞ്ഞ് ഇവയുക്തി എന്ന് പറഞ്ഞ പേര് വേറെ, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം വേറെ. ഇവിടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? രാമ ഇവ ശൂരഹ ദിലീപഹ എന്ന് പറയുന്നിടത്ത് എന്താണോ, ഇത് വേറെ കാര്യം. ഇവ ശബ്ദം യുക്തമായി വരുമ്പോൾ ഇത് നഞ്ഞുമായിട്ട് ബന്ധമില്ല. രാമ ഇവ ശൂര എന്ന് പറയുമ്പോൾ എന്താണോ, രാമശബ്ദത്തോട് ഇവ ശബ്ദം യോജിച്ചിരിക്കുമ്പോൾ എന്നർത്ഥം. രാമ ഇവ എന്ന് പറയും രാമനെ പോലെ എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം. ഇവ ശബ്ദത്തിന് ഉദാഹരണം പറഞ്ഞാൽ രാമ ഇവ ശൂര ദിലീപ എന്നാണ്. ഇവയുക്തൈ, ഇവ ശബ്ദം യുക്തമായി വരുമ്പോൾ ഏതെങ്കിലും ഒരു ശബ്ദത്തിനോട്, രാമ ഇവ എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. ആരെക്കുറിച്ച്? ദിലീപനെ കുറിച്ച്. എങ്ങനെ രണ്ടുപേരിലും ശൂരത്വം ഉണ്ട്? അതാണ് ഇവയുക്തേ അന്യസദൃശേ, അന്യമാകുന്ന സദൃശമായ ഒന്നിൽ. അന്യസദൃശേ അധികരണേ അർത്ഥാവഗതി, അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. ഒരു ശബ്ദത്തിനോട് ഇവ ശബ്ദം യോജിച്ചു വരുമ്പോൾ മറ്റൊന്നിനെ കുറിച്ചുള്ള ബോധമുണ്ടാവും. രാമശബ്ദത്തിനോട് ഇവ ശബ്ദം ഉണ്ട് യോജിച്ചപ്പോൾ, അന്വയിച്ചപ്പോൾ ദിലീപൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ബോധമുണ്ടായി. ഇവിടെ നഞ്ഞുമായിട്ട് ബന്ധമില്ല. ആദ്യം പറഞ്ഞ പൊതു നിയമമാണ് എന്താണ്? നഞ്ഞ് ഇവയുക്തി അന്യസദൃശേ തഥാഹി അർത്ഥാവഗതി. ഇതൊരു പൊതു നിയമം. അതിൽ നിന്ന് ഞാൻ ഇവ ശബ്ദത്തെ മാത്രം മാറ്റിയെടുത്തിട്ട് അർത്ഥം പറഞ്ഞാണ്. പൊതു നിയമത്തെ എഴുതുകയാണെങ്കിൽ നമ്മളങ്ങനെ എഴുതും, നഞ്ഞ് ഇവയുക്തേ അന്യസദൃശേ തഥാഹി അർത്ഥ അവഗതിഹി. അതൊരു പൊതു നിയമം. അതിനെ വിട്ടിട്ട് ഇവ ശബ്ദത്തെ മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് പറയണം എന്താണോ, ഇവയുക്തേ അന്യസദൃശേ തഥാഹി അർത്ഥാവഗതിഹി. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു ഇവയുക്തേ എന്താണ്. ഇവയുക്തേ ഇവിടെ ഇവ യുക്തമായി എന്തോന്നു, ഇവയുക്തമായി എന്തോന്നു രാമശബ്ദം. രാമശബ്ദത്തോട് ഇവ ശബ്ദം ചേർന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊന്നിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവും. രാമയിവ, അത് എന്താ ആ സാദൃശ്യം? അതാണ് ശൂരത്വം. രണ്ടുപേരിലും ശൂരത്വമുണ്ട്. രാമന് ശൂരത്വമുണ്ട്, ദിലീപന് ശൂരത്വമുണ്ട്. അതാണ് രണ്ടു തമ്മിലുള്ള സാദൃശ്യം. പക്ഷെ ഇവ ശബ്ദം കഴിഞ്ഞപ്പോൾ നമ്മൾ രാമനെയല്ല അവിടെ ഗ്രഹിക്കുന്നു, രാമ സദൃശനായ മറ്റൊരു വ്യക്തി. അന്യനായ സദൃശനായ ഒരാൾ, അതാണ് അന്യസദൃശൻ. അന്യനും സദൃശനുമായ ഒരാൾ. ആര്? വേറ്റൊരു വ്യക്തി. എന്തുകൊണ്ട് ഇവ ശബ്ദം വന്നു? ഇതുപോലെ തന്നെ ഇതേ അർത്ഥം, ഈ സാറിന് ഇവ ശബ്ദത്തിനാണ് വരുന്നത്, ഇതേ അർത്ഥം തന്നെ നഞ്ഞിനുമുണ്ട്. നഞ്ഞ് ശബ്ദത്തിനും ഇതേ അർത്ഥം വരും. രണ്ടും കൂടെ ചേർത്താണ് നേരത്തെ നിയമം പറഞ്ഞെന്താണ്? നഞ്ഞ് ഇവയുക്തേ അന്യസദൃശ്യ തഥാഹി അർത്ഥാപകതി. നഞ്ഞിനും ഇതാണെന്താണ്? നഞ്ഞ് യുക്തേ. നഞ്ഞൊരു ശബ്ദത്തിനോട് ചേരുമ്പോ നഞ്ഞ് അശ്വശബ്ദത്തിനോട് ചേരുന്നു, അനശ്വ എന്ന് വന്നു. അങ്ങനെ നഞ്ഞ് ചേർന്ന് കഴിയുമ്പോ അനശ്വന്ന് വരുമ്പോ അന്യസദൃശ അധികരണ, അന്യസദൃശം എന്ന് പറഞ്ഞാൽ അന്യവും സദൃശവുമായ മറ്റൊരു അധികരണത്തിൽ, മറ്റൊരു ദ്രവ്യത്തെ, മറ്റൊരു വസ്തുവിനെ, അതാണ് അന്യസദൃശാധികരണം എന്ന് പറയുന്നത്. അന്യസദൃശമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തെക്കുറിച്ച് ബോധമുണ്ടാവും. അനശ്വ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഭിന്നമായി മൃഗം എന്നുള്ള നിലയ്ക്ക് അതിനോട് സദൃശമായ ഗജത്തെക്കുറിച്ച് ബോധമുണ്ടായി. അതുകൊണ്ട് എന്താണ് അനശ്വം ആനയ എന്നൊരാൾ പറഞ്ഞപ്പോ അതിന്റെ ശ്രോതാവ് ഗജത്തെ കൊണ്ടുവന്നു. അതിനെന്താ വിശേഷത? കാരണം അവിടെ ഗജത്തിന്റെ കാര്യം പറഞ്ഞതേ ഇല്ല. ഗജമാനയാന്ന് പറഞ്ഞില്ല, പക്ഷെ അനശ്വമാനയാന്ന പറഞ്ഞുള്ളൂ. ഗജം ആനയ എന്ന് പറയാതെ അനശ്വം ആനയാന്ന് പറഞ്ഞപ്പോ എന്തിനാ കൊണ്ടുവന്നു? ഗജത്തെ. അതിനാ നീ ഗജത്തെ കൊണ്ടുവന്നത്? അതിനെ കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ താങ്കൾ എന്ത് പറഞ്ഞു? അനശ്വം ആനയാന്ന് പറഞ്ഞു. അശ്വഭിന്നമായതിനെയും അശ്വസദൃശമായതിനെയും കൊണ്ടുവരാനാണ് പറഞ്ഞത്. അവിടെ അശ്വത്തെ കൂടെ ഉണ്ടായിരുന്നു, കൂടാതെ ഉണ്ടായിരുന്ന ഗജമാണ്. അതുകൊണ്ട് ഗജത്തിനെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എന്താണോ വക്താവ് ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ശ്രോതാവ് ഗ്രഹിച്ചത്. ഇപ്പോ ന അശ്വ എന്ന് പറയുന്നിടത്ത് എന്തായി? അശ്വത്തിൽ നിന്ന് ഭിന്നമായ, അശ്വത്തിന് സദൃശമായ മറ്റൊരു വസ്തുവിനെ ഗ്രഹിക്കും അനശ്വം ആനയ എന്ന് പറയുന്നിടത്ത്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ സമസ്ത പദമാണ്. ന അശ്വ എന്നുള്ളിടത്ത് രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് സമാസിച്ചു, സമാസം ചെയ്തു, അതുകൊണ്ടുള്ള സമസ്ത പദമാണ്. ഇവിടുത്തെ നകാരം എന്ന് പറയുന്നത് ക്രിയയോട് അന്വയിക്കത്തില്ല. ആനയ എന്ന് പറയുന്ന ക്രിയയോട് അത് അന്വയിക്കത്തില്ല. പിന്നെ അത് ഏതിനോട് അന്വയിച്ചു? അശ്വത്തോട് അന്വയിച്ചു. അനശ്വം എന്ന് പറയുന്നിടത്ത് നകാരം അശ്വത്തോട് അന്വയിച്ചു, ക്രിയയോട് അന്വയിക്കുന്നില്ല. അശ്വം എന്ന് പറയുന്നത് എന്താണ്? അതൊരു നാമപദമാണ്. നാന്ന് പറയുന്ന അവ്യയം തൊട്ടടുത്ത് സമാസത്തിൽ വന്ന അശ്വശബ്ദത്തോട് അന്വയിച്ച് അനശ്വം എന്ന് വന്നപ്പോ അർത്ഥം എന്തായി? അശ്വഭിന്നവും അശ്വസദൃശവും അർത്ഥമായി. ഇതിനാണ് പരിദാസം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മറ്റൊന്നിനെ ഗ്രഹിക്കാൻ പറ്റുന്നു, ക്രിയയോ അതിനോട് അന്വയിക്കും. എന്തിനെ കൊണ്ടുവന്നു? ഗജത്തെ. അപ്പൊ ക്രിയ ഏതിനോട് അന്വയിച്ചു? ഗജത്തോട് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ക്രിയ അതിനോട് ബന്ധപ്പെടുന്നു, ഗജത്തോട് ബന്ധപ്പെടുന്നു. ഇതൊക്കെ ശാസ്ത്ര ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളിൽ പദപദാർത്ഥങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വേണ്ടി വരും. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഭിന്നമായ സദൃശമായ ഒരർത്ഥത്തെ എടുക്കാം, ഇത് പരിദാസമാണോ അതേ പ്രസക്തി പ്രതിഷേധമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരും. അതുകൊണ്ട് ഇത് എല്ലായിടത്തും ആവശ്യം വരുന്ന കാര്യമാണ്. ദൌ നഞ്ഞോ സമാഖ്യാതോ പരിദാസ പ്രസജ്യകോ പരിദാസ സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധ കൃത് എന്ന് പറയും. ദോ നഞു സമാഖ്യാതു, രണ്ട് നഞ്ഞുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വ്യാകരണ ശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലൊക്കെ. പരിദാസ പ്രസജ്യകൗ, ഒന്ന് പരിദാസം മറ്റൊന്ന് പ്രസജ്യം, അതിനാണ് പ്രസജ്യകം എന്ന് പറഞ്ഞത്. ദൌ നഞോ സമാഖ്യാതോ പരിദാസ പ്രസജ്യകൗ. പരിദാസ സദൃഗ്രാഹി, പരിദാസം സദൃശമായതിനെ ഗ്രഹിക്കുന്നു എന്നുവെച്ചാൽ നിഷേധം മാത്രമല്ല. പരിദാസ സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധകൃത്, പ്രസജ്യമാണെങ്കിലോ നിഷേധകൃത്, നിഷേധം മാത്രം ചെയ്യുന്നു, നിഷേധം ചെയ്യുന്നു നിഷേധകൃത്, നിഷേധം മാത്രം ചെയ്യുന്നു. എന്താ ഉദാഹരണം? ന പിബേത്, നിഷേധിക്കുന്നു, മറ്റൊന്നുമില്ല അവിടെ. സുരാം ന പിബേതെന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കരുത്, കൊക്കോ കോള കഴിക്കാമെന്ന് പറയുന്നില്ല, അങ്ങനെ പറയുന്നില്ല, പാടില്ല മദ്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് പ്രസജ്യസ്തു നിഷേധകൃത്. അവിടെ നമുക്ക് സദൃശമായ തദ്ഭിന്നമായ മറ്റൊരു പാനീയം അത് കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ കുടിച്ചോന്നും പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. നിഷേധകൃത് പ്രസജ്യസ്തു നിഷേധകൃത്. പക്ഷെ പരിദാസം അങ്ങനെയല്ല, അതും നിഷേധമാണ്. അനശ്വം ആനയ, അശ്വഭിന്നമായ അശ്വത്തിന് സദൃശമായ ഗജം ആനയാന്നൊരർത്ഥം കിട്ടി പറയാതെ തന്നെ. എന്തുകൊണ്ട് മഞ്ഞിനവിടെ അങ്ങനെ ഒരർത്ഥമുണ്ട്? അതാണ് പറഞ്ഞത് പര്യുദാസ സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധകൃത്. ദൌ നഞോ സമാഖ്യാതോ പരിദാസ പ്രസജ്യകോ, ഒറ്റ പദമാണത്, അകത്തെഴുതിയ കുഴപ്പമില്ല മനസ്സിലാവും. പരിദാസ തൂല്ല അവിടെ, പരിദാസ സദൃഗ്രാഹി പരിദാസ. പരിദാസ എന്ന് പറയുന്നിടത്ത് എന്തുവരും? വിസർഗം വരും. സന്ധി പഠിച്ചവരെഴുതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും. സദൃഗ്രാഹി എന്നിടത്ത് ഏത് സന്ധി വരും? ജലാം ജശോ അന്തേ, പദാന്തം അല്ലേ, ജശി എന്ന് വരുന്നത്. അപ്പൊ എന്തുവരും? സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധകൃത് നിഷേധം. ഇത് തമിഴിലെ ദായ ആയിപ്പോകുന്നു. ഒരു ദായ ഇവിടെ സംസ്കൃതത്തിൽ അങ്ങനെയുള്ള ഒരുപാടുണ്ട്. സെലക്ട് ചെയ്യാം. ഇത് മനസ്സിലായല്ലോ. അപ്പോ ഒരിടത്ത് നിഷേധം മാത്രം, ഒരിടത്ത് ഇനി ഇതിനെ സംബന്ധിച്ച് തന്നെ കുറച്ചുകൂടെ വിശദീകരണങ്ങളുണ്ട്. അതിവിടെ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ആശയക്കുഴപ്പം വരും. അനുജിച്ച കൊണ്ട് മറ്റ് വിശദീകരണങ്ങൾ ഇവിടെ പറയുന്നില്ല, നമ്മളിവിടെ നിർത്തുകയാണ്. ഇത്രമാത്രം മനസ്സിലാക്കുക, നഞ്ഞ് രണ്ടു തരത്തിൽ ഉപയോഗിക്കും. പ്രസജ്യ പ്രതിഷേധമാണെങ്കിൽ നിഷേധിക്കും, പരിദാസമാണെങ്കിൽ തദ്ഭിന്ന തത്സദൃശം എന്നുള്ള അർത്ഥം വരും. ഇവിടെ പരിദാസം അല്ല, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറയുകയാണ്. കാരണം അനച്ചിച്ച എന്ന് പറയുന്നിടത്ത് നഞ്ഞിന്റെ അർത്ഥം പരിദാസമായി എടുത്തു കഴിഞ്ഞാൽ അർത്ഥം എന്തുവരും? അച്ചിൽ നിന്ന് ഭിന്നമായി അച്ഛന് സദൃശമായത് പരത്തിലിരിക്കുമ്പോൾ ദിത്വം വരും എന്ന് പറയും. അച്ഛൻ നിന്ന് ഭിന്നമായി അച്ഛന് സദൃശമായിരിക്കുന്ന ഹല്ലാണ്, വർണ്ണങ്ങളെന്നുള്ള നിലയ്ക്ക്, അക്ഷര സമാമനായങ്ങളെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഹല്ല് പരമിരിക്കുമ്പോൾ ദിത്വം വരും എന്ന് അർത്ഥം കിട്ടും. അങ്ങനെ പര്യുദാസ അർത്ഥം എടുത്തു കഴിഞ്ഞു. അച്ഛൻ നിന്ന് ഭിന്നമായതും അച്ഛന് സദൃശവുമായത് ഏതാണ്? പല്ല്. അപ്പൊ അനുജയുടെ അർത്ഥം എന്തുവരും? അജപുരസ്യ യരോ ദ്വേവാസ്തഹ ഹലി എന്നർത്ഥം വരും. പരിദാസ അർത്ഥം എടുത്തു കഴിഞ്ഞു. പ്രസജ്ജ പ്രതിഷേധം അർത്ഥം എന്ത് പറഞ്ഞു? അച്ചി ന ഭവതി ദിത്വൻ ന ഭവതി, അച്ചു വരമിരിക്കെ ദിത്വം വരത്തില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ പരത്തിൽ എന്തിരിക്കണം, ഇരിക്കണ്ട, അതുകൂടെ പറയുന്നില്ല. അതുകൊണ്ട് ഹല്ല് ഇരിക്കുകയോ ഹല്ലില്ല ഇരിക്കാതിരിക്കുകയോ ഏതു വന്നാലും ഇവിടെ ദിത്വം വരാം. അപ്പോ അവസാനത്തിലും ദിത്വം വരാം, വേറെ ഒന്നുമില്ല അവസാനത്തിൽ ഇരട്ടിക്കാം. ഉദാഹരണം വാക്ക് അജഹ പരസ്യ അച്ചായി വായില ഇയരിൽ പെടുന്നു കകാരം, അതിന് ദിത്വം വന്നിട്ട് വാക്ക് കീന്ന് രണ്ടെണ്ണം വരാം. അങ്ങനെയൊന്നും പ്രയോഗിക്കാറില്ല, വരാം, നിയമമുണ്ട്. പിന്നെ ഈ ഇരട്ടിപ്പിനെ നിഷേധിക്കുന്ന സൂത്രങ്ങൾ ഇനി വരും, അതുകൂടെയൊക്കെ കണക്കിലെടുക്കണം. വരാമോ വരാൻ പാടില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നു. സാമാന്യമായി പറയുകയാണ്, എല്ലാ വിധികളും സാമാന്യമാണ്. അതുകൊണ്ട് ഗുണം ഇതാണ്, പരത്തിൽ ഹല്ലിരുന്നാലും വരാം. ഇവിടെ പ്രസജ്ജ പ്രതിഷേധമുണ്ട്, ഹല്ലില്ലെങ്കിലും വരാം. ഹല്ലില്ലാത്ത ഇവിടെ അവസാനത്തിൽ വാക്കെന്നിരിക്കുന്നിടത്ത് വാക്ക് കീന്ന ദിത്വം വരാം. ഇനി ഇവിടെയാണെങ്കിലോ സൂധു പരത്തിൽ ഹല്ലിരിക്കുകയാണ്. ഇവിടെ പ്രസജ്ജ പ്രതിഷേധമായിട്ട് ഹല്ലിരിക്കുമ്പോഴും ദിത്വം വരാം. അപ്പൊ അതുകൊണ്ടാണ് പാണിനി എന്താണ് അജഹ പരസ്യരു അല്ല അനുസിച്ചാന്നുള്ളടത്ത് പാണിനിക്ക് ഇങ്ങനെയും പറയായിരുന്നു, ഹലിച്ച ഹല്ല് പരമിരിക്കുമേ ദിത്വം വരും. അങ്ങനെ പറഞ്ഞോട്ടെ, ഹലിച്ച ഹല്ല് പരമിരിക്കേ ദിത്വം വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൂധു ഹല്ല് പരമിരിക്കും ദിത്വം വരാം. പക്ഷെ അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമുണ്ട്, അവസാനത്തിൽ ദിത്വം വരത്തില്ല. അതുകൊണ്ടാണ് പാണിനി ഇവിടെ അതിബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞു? അനജിച്ച. ഈ അതിബുദ്ധിക്കാർക്കെല്ലാം അബദ്ധവും പറ്റുമല്ലോ, ആ ഒരു അബദ്ധം പാണിനിക്ക് ഇവിടെ പറ്റി. അതിന്റെ പേരാണ് അസമർത്ഥ സമാസം. ആ അതെന്താണ് ദോഷമെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിച്ചോളൂ, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവത്തില്ല. അതിബുദ്ധിയുള്ളവർക്കെല്ലാം കുഴപ്പം പറ്റും, നിങ്ങൾക്കായാലും പറ്റും, എനിക്കായാലും. പാണിനിക്ക് പറ്റിയോ പിന്നെ നമുക്ക് പറ്റാതിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, അസമർത്ഥ സമാസത്തിലേക്ക്. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇത് വിശദീകരിച്ച എന്താണ്? അതായത് ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. ഈ പറയുന്നതിന്റെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും വിശദീകരിച്ചെന്ന് ചുരുക്കം പറയാം. വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ പരത്തിലിരിക്കുന്ന എരിന് ദിത്വം വരും അനജി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് സംശയം വരുന്നു, അനജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ല് പരത്തിലിരിക്കെ ദിത്വം വരാമോ, ഒന്നും പരത്തിലില്ലാത്തടത്ത് ദിത്വം വരാമോ? ഈ സംശയം വരും. ഒന്നും പരത്തിലില്ല വാക്ക്, ഹല്ല് പരത്തിലുണ്ട് ശുദ്ധി, ഇവിടെ ദിത്വം വരാമോ? കാരണം ആ കാര്യം പാണിനി ഇവിടെ പറയുന്നില്ല. പാണിനി അനജി എന്നേ പറയുന്നുള്ളൂ, അച്ചു വരമിരിക്കെ വരത്തില്ലെന്നേ പറയുന്നുള്ളൂ. അത് വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഇവിടുത്തെ നിഷേധം എന്ന് പറയുന്നത് പ്രസജ്യ പ്രതിഷേധമാണ്. പ്രസജ്യ പ്രതിഷേധമുള്ളിടത്ത് നിഷേധം മാത്രമേ ഉള്ളൂ, വേറെ വിശേഷ അർത്ഥം കിട്ടുന്നില്ല. അച്ചു വരമിരിക്കും വരത്തില്ലെന്നേ പറഞ്ഞുള്ളൂ, ഹല്ലിനെ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഹല്ലി ഇരിക്കയോ ഹല്ലി ഇരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ദിത്വം വരാം, ഇത്രയും ഇവിടെ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ദോ നഞ്ഞോ സമാഖ്യാതോ പരിദാസ പ്രസജ്ജകു പരിദാസ സദൃഗ്രാഹി പ്രസജ്ജസ്തു നിഷേധകൃത്. ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് എല്ലായിടത്തും ആവശ്യമുള്ളതുകൊണ്ട് ഈ കാര്യം കൂടെ ധരിച്ചിരിക്കുക. പ്രസജ്ജ പ്രതിഷേധം എന്ന് പറയുന്നത് ക്രിയയോട് നേരിട്ട് നഞ്ഞ് അന്വയിക്കുന്നതാണ്. അവിടെ സമ്പൂർണ്ണ മദ്യ നിരോധനമായിരിക്കും. ന പിഭേദെന്ന് പറഞ്ഞു കഴിഞ്ഞു സുരാം ന പിബേദ്, വേറെ അർത്ഥമൊന്നും എടുക്കാൻ പോലും. സമ്പൂർണത്തിന്റെ അർത്ഥം സമ്പൂർണം തന്നെ, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അസ്യം പ്രസജ്ജ പ്രതിഷേധമാണെങ്കിലോ തദ്ഭിന്ന തത്സദൃശം, അതിൻ്റെ ഒരു സാമാന്യ നിയമമാണ് പറഞ്ഞത്, നഞ്ഞ് ശബ്ദവും യുവശബ്ദവും ഉപയോഗിച്ചു കഴിഞ്ഞോ ഇങ്ങനെ ചില അർത്ഥം വരും, തദ്ഭിന്നം തത്സദൃശം. അതിനാണ് യുവശബ്ദത്തിന് ഒരു ഉദാഹരണം പറഞ്ഞത്. നഞ്ഞിന് ഉദാഹരണം കഴിഞ്ഞാൽ അനശ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വഭിന്ന അശ്വസദൃശം എന്നുള്ള അർത്ഥം കിട്ടും. ആണ് നഞ്ഞുവയുക്തം, നഞ്ഞിവയുക്തേ അന്യസദൃശേ തഥാഹി അർത്ഥാപഗതി. അതിനെ വിശദീകരിക്കുമ്പോഴാണ് പറയുന്നത് നഞ്ഞ് ച ഇവ ച യുക്തേ അന്യസദൃശാധികരണേ. ദ്രവ്യോഗ്രാഹിഹ ഹി യസ്മാ തഥാ അർത്ഥാവഗതി അർത്ഥജ്ഞാനം ഭവതി എന്ന് പറഞ്ഞാൽ, നഞ്ഞ് ശബ്ദവും ഇവശബ്ദവും ഏതെങ്കിലും ഒരു ശബ്ദത്തോട് ഉപയോഗിക്കുമ്പോൾ തദ് ഭിന്നം തത് സദൃശമായ മറ്റൊരു ദ്രവ്യത്തെ ഗ്രഹിക്കാം. എന്തുകൊണ്ട്? ശ്രോതാവിന് അങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അനശ്വ എന്ന് പറയുമ്പോൾ അശ്വഭിന്നമായ ഗജത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു. രാമ ഇവ എന്ന് പറയുമ്പോൾ രാമഭിന്നനായ വീരശൂര പരാക്രമിയുടെ ജ്ഞാനം ഉണ്ടാകുന്നു. അതൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ. അന്നും അത്ര വിശദീകരണങ്ങളൊന്നും നിങ്ങൾ കൂടുതൽ പോകേണ്ട കാര്യമില്ല. ആ കാര്യം മനസ്സിലാക്കുക, നമുക്ക് ആവശ്യം വരുന്ന കാര്യമാണ്. നിഷേധത്തിൽ ഇവിടെ ഇങ്ങനെ പരിദാസം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാ ഉദ്ദേശിക്കുന്നു. ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രസജ്യ പ്രതിഷേധം പരിദാസം എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും. അത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? എന്നിടത്ത് ഹല്ല് പരവിരിക്കുമ്പോഴും ദത്വം വരുന്നു, ഇല്ലെങ്കിലും ദത്വം വരും. അച്ച് പാടില്ലെന്നേ ഉള്ളൂ. എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ദത്വം വന്നതിന് ശേഷം പിന്നെ അവിടെ വരാൻ സാധ്യതയുള്ള ഒരു സൂത്രമാണ് ജലാം. ജസ് ജസി ജല്ലുകൾക്ക് ജസ് വരുന്നു, ജസ് പരമിരിക്കെ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ജല്ലിൽ പെടുന്നതാണ് എന്തോന്ന് ധകാരം. അതിൻ്റെ പരത്തിൽ ഒരു ധകാരം ഇരിക്കുന്നു, അതെന്തിൽ പെടുന്നു? അതും ധകാരമാണൊക്കെ ജസിപ്പെടുന്നു. അപ്പോൾ പൂർവ്വത്തിലെ ധകാരത്തിന് എന്ന് വെച്ചാൽ സൂവിലെ ഉകാരത്തിന് പരമിരിക്കുന്ന ധകാരത്തിന് ജസ് വരുന്നു. ജബ ഗഡ ദസ് വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരങ്ങൾ സ്ഥാനി അന്തരതോ വരുന്നു. സ്ഥാനി എന്ന് പറയുന്നത് ധകാരമാണ്. എടുത്തുള്ള സാനാം ദന്ത ദന്തസ്ഥാനമുള്ള ധകാരം വന്നു. എന്തുവരുന്നു? അതിവിടെ കാണുന്നില്ലല്ലോ. ശുദ്ധി ഉപാസ്യ ആ വന്നു. ശുദ്ധി ഉപാസ്യ അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന അപ്പൊ അതല്ലല്ലോ എഴുതിയിരിക്കുന്നു. ശുദ്ധ്യുപാസ്യ അത് വരാത്ത വശം രണ്ട് ധകാരം തന്നെ ആയിരിക്കും. ശുദ്ധ്യുപാസ്യ എന്ന് വരുന്നു. ശുദ്ധ്യുപാസ്യ അതല്ലല്ലോ. ദാ അല്ല വന്നിരിക്കുന്നു. ശുദ്ധ്യുപാസ്യ ദിത്വം മികൽപ്പായിട്ട് അവതിച്ചിരിക്കുന്നു. ജലാഞ്ജസ്വജന്തി നിത്യമാണ്, അതിൽ വികല്പം പറയുന്നില്ല. പക്ഷേ ദിത്വം മികൽപ്പമാണ്. ദിത്വം വരാത്ത വശത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചറിവ് ശുദ്ധ്യുപാസ്യ. ഇവിടെ എഴുതിയിരിക്കുന്ന ഏതാണെന്ന് മനസ്സിലാകുന്നു. ശുദ്ധ്യുപാസ്യ ഒന്ന് ശരിയാണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഓ അത് ചേർന്നപ്പോ അങ്ങനെയായി. എഴുത്തെനിക്ക് വശമില്ലാത്തതുകൊണ്ട് ഒന്ന് ഭ്രമമാണ്. ശുദ്ധ്യുപാസ്യ എഴുതി ശീലിക്കണം. ഇത് പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി അതാണ്. എഴുതി എഴുതി ശീലിക്കണം. എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ കണക്ക് എഴുതി പഠിക്കുന്ന പോലെ, കണക്ക് ക്രിയ ചെയ്യുന്ന പോലെ എഴുതി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്. ശുദ്ധ്യുപാസ്യ എന്ന് പറയുന്നു വരാത്ത വർഷത്തില് ശുദ്ധിഭാഷ്യം. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന എന്തിനാ? ജലാഞ്ജിശോ അന്തേവന്ന് പദത്തിന്റെ അന്ത്യത്തിൽ ജസ് വരുമെന്ന് പറഞ്ഞു. ആ ജസ് വരുന്ന വേറൊരു സ്ഥാനം കൂടെ ഉണ്ട്, ഏതാണ്? പദാന്തമാവണമെന്ന് നമ്മൾ പഠിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ജലാം ജസോ അന്തയിൽ നിന്ന് നമ്മൾ ജലാം ജസ് ജസി രണ്ടും രണ്ടിനും മനസ്സിലാക്കണം. സമാനതകൾ എന്തൊക്കെയാണ്? രണ്ടിടത്തും ജല്ലിനാണ് വിധിക്കുന്നത്, രണ്ടിടത്തും വിധിക്കുന്നത് ജസ്സാണ്. പക്ഷെ ഇവിടെ പദാന്തമല്ലാത്തതുകൊണ്ട് ഇത് പദാധികാരത്തിലല്ല, പരത്തിൽ ജസ്സിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ജലാം ജസ് ജസി ജപഞ്ഞ് ഘടദഷ് ജപഘടദശ്. ഓ, ഏത് വർഗത്തിലെ ഒന്നാമത്തെ അക്ഷരമില്ല. ജപഞ്ഞ് ഘട ദശ എന്ന് പറയുമ്പം ഏതായി? നാലാമത്തെ. ജപഘടദശ എന്ന് പറയുമ്പം മൂന്നാമത്തതായി. അഞ്ച് പോയി, ഒന്നും പോയി. അത്രയും പരത്തിലിരിക്കുമ്പോൾ അത് ഏതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം. വർഗത്തിലെ പ്രത്യാഹാരം പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കണം ഇത് വർഗാക്ഷരങ്ങളിൽ ഏതാണ്, എന്നാലേ ഓർത്തു വയ്ക്കാൻ എളുപ്പം വരും. അപ്പൊ ആദേശമായി എന്ത് വരുന്നു? ജപഘടദേശ വരുന്നു. പക്ഷെ ജലാഞ്ചശ്വന്തയിൽ പറയുന്ന എന്താണ്? അത് അന്ത്യത്തിലായിരിക്കണം, പരത്തിൽ വേണമെന്ന് പറയുന്നില്ല. അന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാന്തം. പദാന്തത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? പദാന്തം അവസാനവുമാകാം. ചില സ്ഥലത്ത് പദാന്തം എങ്ങനെ വരും? അവസാനത്തിലും വരും. പക്ഷെ എല്ലായിടത്തും അവസാനമാവണമെന്നില്ല. നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞു, എന്താണ്? ജഗത്ത് ജഗത് എന്നായി ജലാഞ്ജസ്വന്തി. അവിടെ പദാന്തമാണ്, പക്ഷെ അവസാനമല്ല. ജഗത്ത് ഇത് പദാന്തമാണ്, പക്ഷെ അവസാനമല്ല. ഇതിലെ തരതി അങ്ങ് മാറ്റിക്കളയുക. മാറ്റിക്കഴിഞ്ഞാൽ ഇത് പദാന്തവുമാണ് അവസാനവുമാണ്, രണ്ടുമാണ്. അപ്പോ ജലാഞ്ജസ്യ അന്തേ പറഞ്ഞ എന്താണ്? പദാന്തേ ജലാം. എന്താണ് അത് പറഞ്ഞത്? ജലാഞ്ജസ്യ അന്തേ പദാന്തേ ജലാം. പദാന്തത്തിൽ ജല്ലുകൾക്ക് ജസ് വരും. അങ്ങനെ പദാന്തേ പദാന്തത്തിൽ ജല്ലുകൾക്ക് ജസ് വരും. അങ്ങനെ വരും. ഇവിടെ പദാന്തത്തിൽ ജല്ലുകൾക്ക് ജസ് വിധിച്ച ഒരു ഉദാഹരണം പഠിച്ചപ്പോഴാണ് ജഗത്ത് വെച്ച് തന്നെ വേറൊരു ഉദാഹരണം വന്നത്. എന്താണോ ജഗത്ത് തരതി ഇവിടെ സംശയം വന്നു. ജഗത്ത് ജലാഞ്ജസ്യം അതേ പ്രകാരം ഇവിടെ തരതി പരത്തിയിരുന്നോട്ടെ, ധകാരം വരാം. പക്ഷെ തരതി എന്ന് പറയുന്ന ശബ്ദം ഇരിക്കുമ്പോൾ, കാരണം ഇത് പദാന്തത്തിൽ വിരിച്ചിരിക്കുകയാണ്, തരതി പരത്തിരിക്കുമ്പോഴും വരാം. നമ്മൾ നേരത്തെ പഠിച്ച ജഗത്ത് ലീയതേ, അവിടെ ലായാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ തരതി ഇരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കും? ജലാഞ്ജസ് അന്തേ എന്ന് പറയുന്ന ആദ്യത്തെ സൂത്രമാണ് ത്രിപാദിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂർവപൂർവ സൂത്രങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ തരതി ഇവിടെ പോയത് ജഗത്ത്. ജഗത്ത് എന്ന് പറയുന്ന ദകാരാന്തമാണ് ശബ്ദം. ജഗത്ത് തരതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജഗത്ത് അവിടെ പദാന്തമായതുകൊണ്ട് എന്ത് വരുന്നു? ജലാഞ്ജസ്വന്തേ പ്രകാരം ജസ്തു വന്നിട്ട് തകാരം വന്നു. തകാരം വരാൻ മരുന്നിന് തടസ്സമില്ല. കാരണം എന്തുകൊണ്ട്? ജലാഞ്ജസ്വന്ത എന്ന് പറയുന്ന പൂർവ്വസൂത്രമാണ്. പിന്നെ ഇവിടെ പണ്ഡിതന്മാർക്കിടയിലൊരു വിവാദമുണ്ട്. നമുക്കിപ്പം വിവാദത്തിലേക്ക് കടന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കിടക്കുന്നില്ല. പണ്ഡിതന്മാർക്ക് വിവദിക്കാൻ നിസ്സാര കാര്യം മതി, അതുകൊണ്ട് അവർ വിവാദം ഉണ്ടായിക്കളയും. അതിന്റെ പേരിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിക്കളയും. നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, നമുക്ക് രൂപം അങ്ങനെ ശ്രദ്ധിക്കുന്നു നോക്കിയാൽ മതി. ജഗത്ത് തരതിന്നിരിക്കുന്നു. ചിലപ്പോൾ എന്റെ മനസ്സും പോകും വിവാദത്തിലേക്ക്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ മതി, മടങ്ങി വരും ശരിയായ രീതിയിലേക്ക് വരും. ജഗത്ത് തരതിന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ജഗത്ത് ആദ്യം ജലാഞ്ജുസി എന്ത് വരുന്നു? ജഗത്ത് തരതി നാമാണ്. പരത്തിലിരിക്കുന്ന താ എന്ന് പറയുന്നത് ഖരിൽപ്പെട്ടതാണ്. ഖപ്പച്ചട ധച്ചട തവ്. ഖരിലിന്റെ പ്രത്യേകത എന്താണ്? അതെല്ലാം ഖപ്പച്ചട ധച്ചട തവ് ഖപ്പൈ. അത് വർഗത്തിൽ ഏതൊക്കെ അക്ഷരം വരും? ആദ്യവും ഉറപ്പാണല്ലേ, പിന്നെ ശേഷ. ഇത് തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകുന്നത് കാരണം എനിക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഏതൊക്കെ വർണ്ണങ്ങളാണ് വരുന്നു. ചിലപ്പോൾ ഭ്രമം വന്നു മാറിപ്പോ. അപ്പോൾ ഇവിടെ താ ഇരിക്കുന്നു. താത്ത വർഗത്തിലെ ഒന്നാമത്തെ അക്ഷരമാണ്. ഖരിയിരിക്കുന്നു. അപ്പോഴാണ് അടുത്ത സൂത്രം വന്നിട്ട് എന്താ പറയുന്നത്? ഖരിച്ച. എന്താ പറയുന്നത്? ഖരി ഖരാണ് പരത്തിലിരിക്കുകയാണെങ്കിൽ ജല്ലുകൾക്ക് ചരുവരും. ചരെന്ന് പറയുമ്പോഴാണ് ചട്ടത്തവ് വർഗാക്ഷരങ്ങളിൽ ഒന്നാമത്തത് ചാഷാസ ഇത് വരും. ഇപ്പൊ ചരിൽ ഇവിടെ നോക്കുക ഏതാണെന്ന്. ചരലിൽ ഒരുപാടെണ്ണം ഒരുപാടെണ്ണം ഒരു സ്ഥാനത്ത് വരുമ്പോ സൂത്രം വരുന്നു, സ്ഥാനേന്ദ്രം വരുന്നു. ഇനി നമ്മുടെ ഉദാഹരണത്തിൽ എന്താണ്? ഇപ്പോ തകാരം ഇരിക്കുകയാണ്. ജക്കത്ത് എന്ന് പറയുന്നിടത്ത്, ജക്കത്ത് എന്ന് പറയുന്നിടത്ത് ജലാഞ്ജശോന്തി ഒന്നാമത് വരും, ദകാരം വരും. ജപ്പഘട്ട ദശ അത് വരാം, കുഴപ്പമില്ല. ജഗത്ത് എന്ന് തന്നെ ഇരിക്കും. ജഗത്ത് ജഗത്ത് എന്നായി. അവൻ പറയുന്നു കരു പരമിരിക്കുമ്പോ ചരു വരും എന്ന് പറയുമ്പോ എന്ത് വരും? ഇതിൽ ചരൽപ്പെട്ട ഏത് വരും? താന്ന് വരും. വേറൊന്നും വരാൻ. അപ്പൊ ജഗത്ത് തരതി എന്ന് വരും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് പൂർവ്വത്തിൽ ഇരിക്കുന്ന വർണ്ണം അത് തന്നെയാണെങ്കിലും വരാം, വേറെ ആണെങ്കിലും വരാം. ഇവിടെ തകാരം തകാരമായി മാറി, വീണ്ടും തകാരമായി മാറി. ജഗത്ത് തരതി. ഈ രണ്ടു കാര്യം ഓർമ്മിക്കണം. ചല്ലിനാണെങ്കിൽ ജസ് വരും. ഏതാണ്? ഏതിനാണ് ഇവിടെ പൂർത്തിയിരിക്കുന്ന? ഏതാണ്? ദകാരം. അതെ, പൂർത്തിയിരിക്കുന്നത് ദകാരം. അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്തോന്നു? ഋതുലസാനം ദന്ത. ആദേശത്തിൽ ഏതൊക്കെ വരുന്നു? ച ചരു ക പ. പിന്നെ അധികമായിട്ട് വരുന്നത് ശ ഷ സ വരും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഒരു സ്ഥാനം. സ്ഥാനം ഏതാണ്? ദകാരം. ജലാഞ്ജസ്വാന്തി പ്രകാരം ദകാരം. അതിന് ആദേശമായിട്ട് വരുന്നതിൽ രണ്ടെണ്ണം തകാരവും വരുന്നു, ലത്തുലസാനന്ദ സകാരവും വരുന്നു. അപ്പൊ സ്ഥാനം കൊണ്ട് മാത്രം നടക്കത്തില്ല. അപ്പോ സ്ഥാനം, അർത്ഥം, ഗുണം, പ്രമാണം പലതും ഉണ്ട്. സ്ഥാനം മാത്രം നോക്കണ്ട. സ്ഥാനം കൊണ്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കൊണ്ട് നടക്കുമെന്ന് നോക്കണം. അത് നോക്കണം. അർത്ഥം നോക്കേണ്ട ഇവിടെ ഇതൊന്നുമില്ല. പിന്നെ ഗുണം നോക്കണം, പ്രമാണം നോക്കണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ബാഹ്യപ്രയത്നം നോക്കേണ്ടി വരും. ബാഹ്യപ്രയത്നം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടി വരും. പഠിച്ചിട്ട് പിന്നെ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ വരും. അത് വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇനി അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് വെച്ചിട്ട് നോക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മളെന്ത് വരുത്തുന്നു ഇവിടെ? ദകാരം. അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. അപ്പൊ ഖരിജപ്രകാരം എന്ത് വരുന്നു? തകാരം വന്ന് ജഗത്തരുത്. വേറെ എന്ത് ഉദാഹരണമാണ് എഴുതിയത്? ഇതിന് വേറെ ഉദാഹരണമൊന്നുമില്ല. ഇനി ജഗത്തെന്ന് പറയുന്ന ശബ്ദത്തെ മാത്രം എടുക്കുക. ജഗത്ത്, അതായത് ഖരിജ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ചല്ലുകൾക്ക് ചരുവരും ഖരുവരമിരിക്കേ. ഇനി ചരുവിരിക്കുന്ന, ജശി വിരിക്കുന്ന വേറെ സൂത്രം ഉള്ളതുപോലെ തന്നെ ചരുവിരിക്കുന്ന വേറെ സൂത്രമുണ്ട്. അത് ജഗത്തെന്ന് മാത്രം ഇരിക്കുന്നു. തകാരാന്ത ശബ്ദമാണ് ഇവിടെ. ജലാഞ്ചശോന്തേ വരും, നമ്മൾ പഠിച്ചതനുസരിച്ച് എന്ത് വരും? ജഗത്തെന്ന് വരും. ജഗത്ത് ഇത് എന്നാൽ ഇവിടെ ചരിവിരിക്കുന്ന വേറെ സൂത്രമുണ്ട്. വാ അവസാനേ വികല്പമാണ് ഈ സൂത്രം. അവസാനത്തിൽ ജല്ലുകൾക്ക് ചരിവരും. ഇവിടെയും രണ്ടു പക്ഷമുണ്ട്. ആദ്യം ഏത് വരും എന്നുള്ളതിന് പക്ഷമുണ്ട്. നമ്മളത് വിടുന്നു. വിവാദത്തിലേക്ക് പോയിട്ട് നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യുന്നു? ജലാഞ്ചശന്തേ പ്രകാരം അന്തിഞ്ചസ്തും വരുത്തി. എന്തുകൊണ്ട്? അത് പൂർവ്വസൂത്രം. അതുകൊണ്ട് ആ നിയമം നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അപവാദം എന്നുള്ള നിയമത്തെ എടുക്കുന്നില്ല. പൂർവ്വസൂത്രം പ്രവർത്തിക്കണം. ഇനി പൂർവ്വസൂത്രം പ്രവർത്തിച്ച പരസൂത്രത്തിനും പ്രവർത്തിക്കാം. ത്രിപാദിയുടെ നിയമം അതാണ്. വാ അവസാനെ, എന്താ പറയുന്ന? അവസാനം ജല്ലുകൾക്ക് ചരുവരും. ചരുവരും എന്ന് പറഞ്ഞാൽ വരുന്ന എന്താണെന്ന് നമുക്കറിയാം. തകാരം തന്നെ വരും. ഇവിടെ ഇത്രയും വ്യത്യാസമുള്ളൂ. ഇത് അവസാനത്തിൽ പറഞ്ഞു, മറ്റത് ഖരു പരമിരിക്കുമെന്ന് പറഞ്ഞു എന്നുള്ള വ്യത്യാസം. ഖരു പരമിരിക്കുമ്പോൾ അത് അവസാനമാകത്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, അവസാനത്തിൽ പ്രവർത്തിക്കും. ഇവിടെ എന്താ ഉദാഹരണം? ജലാഞ്ചസ്യം ദാന്നിരിക്കുന്നു, അവിടെ എന്തുവരും? ഖരു വന്ന് അവിടെ പ്രവർത്തിക്കും. അല്ല, അവസാനം വന്നിട്ട് എന്തുവരും? അവിടെ പ്രവർത്തിക്കും. എന്താ എങ്ങനെ വരും? നേരത്തെ തകാരം ഇരിക്കുകയാണ്. ആ തകാരത്തിന് എന്തുവരും? വികല്പമായിട്ട് തകാരം വരും. അപ്പൊ ജഗത്ത് വാവസാനെ, ഇത് പ്രവർത്തിക്കാത്ത പക്ഷത്തിൽ തകാരം തന്നെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ജലാം ജസോ അന്തേ പ്രകാരം ജസ്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഇതിനെ പറയും ജസ്തു ചർത്തുവേ എന്ന് പറഞ്ഞാൽ ജസ്തുവും വരുന്നു ചർത്തുവും വരുന്നു. ജസ്തുവും വരുന്നു ചർത്തുവും വരുന്നു. വികല്പമായതുകൊണ്ട് ആദ്യം ജലാഞ്ജസ്യാന്തി പ്രകാരം ജസ്തുവും വന്നു ദകാരം വന്നു അതങ്ങനെ ഇരിക്കുന്നു. ഉടനെ വാവസാനം പരസൂത്രം അത് വന്ന് പ്രവർത്തിക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ജെല്ല് കിട്ടിയാൽ മതി. ഇവിടെ ദകാരം ജെല്ലാണ്. അപ്പൊ എന്ത് വരുന്നു? തകാരം വന്നു. അപ്പൊ ഇതിന് വേറൊരു ഉദാഹരണമാണ് ഇന്ന് രാവിലെ നമ്മൾ ചെയ്തത്. അതശ്ച ഖരിജയ്ക്കുള്ള ഒരു ഉദാഹരണമാണ്. ജനാഞ്ജസ്വാന്തിയുടെ ഉദാഹരണം നമ്മൾ ചെയ്തു. ഖരിജയുടെ ഉദാഹരണം വേറെ ഉദാഹരണം. അതശ്ച പിരിക്കുന്ന എങ്ങനെ? അതഹസ അതസ് ചാന്നിരിക്കുന്നു. അതസ് ച, ഇത് അമ്യമാണ്. സകാരം അമ്യത്തിന്റെ സകാരമാണ്. ഇവിടെ സസജുഷ രു വന്നു. അതസ്ര ച വന്ന് ഖരു പരത്തിയിരിക്കുന്നുണ്ടെന്ന് വരുന്നു. ഖരവസാനോർ വിസർജനീയ. ഇവിടെ നോക്കുക, അതസ് ചാന്നിരിക്കുന്നു. അതസ് ച മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ സസജുഷോരു വരാം, അതുപോലെ ഖരിജയും വരാം. വന്നൂടെ? അതസ് ചാന്നിരിക്കുന്നിടത്ത് സസജുഷോരു വരാം, ഖരിജയും വരാം. എവിടെ അധസ് ചാന്നിരിക്കുന്നിടത്ത് വരും. അധസ് ചാന്നിരിക്കുന്നിടത്ത് സസജുഷൂ വരാം. നമ്മളിപ്പോ പഠിച്ച ഖരിജ എന്ന് പറയുന്ന സൂത്രം വരാം. അതില് പിന്നെ ഏത് വരുമെന്ന് നോക്കണം. അതിൽ പൂർവം ഏതാണ് പരം ഏതാണെന്ന് നോക്കണം. അതസ് ചാന്നിരിക്കുന്നിടത്ത് സസജുഷ്വരവും വരും ഖരിജയും വരും. അതിൽ പൂർവസൂത്രം ഏതാണ്? പൂർവസൂത്രം ഖരിജ. അപ്പൊ സസജുഷ്വരുവോ ഖരിജ നാലാമധ്യം സസജുഷ്വരുവോ എട്ടേ രണ്ട്. പൂർവസൂത്രമല്ലേ ആദ്യം പ്രവർത്തിക്കത്തുള്ളൂ? ഏത് സൂത്രമായിരിക്കും ആദ്യം പ്രവർത്തിക്കുന്നു? സജുഷ്വരു അതവിടെ വന്നു. പൂർവസൂത്രം പ്രവർത്തിച്ചു, കാരണം ഖരിജ നമ്മളിപ്പോഴാണ് പഠിച്ചത്, നേരത്തെ അത് പഠിച്ചിട്ടില്ല. പൂർവസൂത്രം ഏതോ അതാദ്യം വന്നു, സദശ്വരു വന്നു, രേഖം വന്നു, ഖരവസാനിയോർ വിസർജനി അത് അടുത്ത് വരുന്ന സൂത്രമാണ്. വിസർഗം വന്നു എന്നെ വിസർജനി ശിസ വന്നു. അപ്പൊ എന്തോന്നു അതസ് ചാന്നു. ഇവിടെ നോക്കുക, സ്തോശുനാശുവും വരാം ഖരിജയും വരാം. സകാരം ഇരിക്കുന്നിടത്ത് വീണ്ടും ഖരിജയ്ക്ക് വരാം, സ്തോശുനാശുവും വരാം. അപ്പൊ ഏതാണ് പൂർവ്വസൂത്രം? അത് തന്നെ സ്തോശുനാശു വന്നു. അപ്പൊ എന്തോന്നു അദശിച്ച. ഇനിയാണ് ഖരിജയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. ഇതുവരെ ഖരിജ വന്ന് നോക്കി രക്ഷയില്ല. പൂർവ്വസൂത്രങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു, മത്സരിച്ചിട്ട് കാര്യമില്ല, നിയമം അനുസരിച്ചേ പറ്റൂ. ഇനി ഖരിജയ്ക്ക് ചാൻസ് ഉണ്ട്, കാരണം പൂർവ്വസൂത്രങ്ങളെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇനി തന്റെ ഊഴമാണ്. അപ്പൊ എന്തോരും പൂർവ്വത്തിലെ ശകാരത്തിന് അത് ജല്ലിൽപ്പെടുന്നതാണ്. ഖരുപരമിരിക്കുന്നു, ചർത്തും വരാം, ജല്ലിൽപ്പെടുന്നതാണ് ശകാരം. ഇച്ചു യശാനം താഴും ശകാരം വന്നു വന്നു കഴിഞ്ഞു. ശരിയായ ശകാരത്തിന് ശകാരം തന്നെ വന്നു. ആദേശത്തിലൂടെ അത് തന്നെ വരുന്നതിന് ദോഷമില്ല. അതസ്റ്റാന്നു ഇവിടെ വാ അവസാനം പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട് അവസാനമല്ല ചാപ്പരത്തിലിരിക്കുന്നു? അത് നമ്മൾ നോക്കണം. വാ അവസാനം ഇവിടെ പ്രവർത്തിക്കുന്നു, ഖരിജ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രവർത്തിക്കുന്നു. അപ്പോ പദാന്തത്തിൽ പ്രവർത്തിക്കുന്ന ജലാഞ്ജസ് അന്തേ വാവസാനം എന്നുള്ളതും പദാന്തത്തിൽ പ്രവർത്തിക്കും. അവസാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് പദത്തിന്റെ അന്ത്യമായിരിക്കും. അവസാനം എന്തായാലും പദാന്തമായിരിക്കും. പക്ഷെ ജലാഞ്ചി ഖരിച്ച അതിലാ നിയമമില്ല, പരത്തിൽ കിട്ടിയാൽ പ്രവർത്തിച്ചോളൂ. അതിന് ഖരിജ എന്നുള്ളത് പദാന്തത്തിലും പ്രവർത്തിക്കും. ജഗത്ത് തരുതി അവിടെ പദാന്തമാണ്, അവിടെ പ്രവർത്തിച്ചു. അത് ഉദാഹരണങ്ങൾ ചെയ്ത് ഇത് ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കുക. നമ്മൾ പുതിയ സൂത്രമൊന്നും പഠിച്ചില്ല, കഴിഞ്ഞ ദിവസം പഠിച്ച സൂത്രങ്ങൾ തന്നെ ഇന്ന് വിശദീകരിച്ചതേ ഉള്ളൂ. ഉദാഹരണങ്ങൾ ചെയ്ത് ഇത് നമ്മൾ പഠിക്കുക. ഈശ്വര.